ദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദാദ ഇക്കോയണച്ചി, അതാണ് നമ്മൾ പഠിച്ചത്. ഇതിനെ സന്ധി എന്ന് പറയും, എണാദേശം എന്ന് പറയും. മധ്യമാദേശങ്ങളെന്നും പറയും. സ്ഥാനീയ ആദേശം എന്ന് പറയുന്നിടത്ത് ഈ സ്ഥാനീയ ആദേശം അതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട്. ഉച്ചാരണത്തിൽ ഇതിനൊരു ബന്ധമുണ്ട്. ഈ എന്ന് വെച്ചിരിക്കും, മറ്റ് ഈ എന്ന് വെച്ചിരിക്കും. ഊ എന്ന് പറയുന്നു, വ് എന്ന് പറയുന്നു. അപ്പോ ആ ആദേശമായി വരുന്നതിന് ഒരു സ്വര വ്യഞ്ജന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ആദേശം അങ്ങനെ യോജിക്കുന്നതേ വരത്തുള്ളൂ. വർണ്ണങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുന്നതാണ്, ഉരുകിച്ചേരുന്നതാണ്. അപ്പൊ അതിനൊരു സമാന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ വർണ്ണങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരുമ്പോൾ അതിനെ മധ്യമാദേശം എന്ന് വിളിക്കുന്നത്. മധ്യമങ്ങളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ കഴിഞ്ഞ മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ ശബ്ദങ്ങൾ എഴുതി കാണിച്ചാൽ ഇതിനകത്തുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ കാണുന്ന ഈ ശബ്ദങ്ങളെ ശ്രദ്ധിക്കണം. അതായത് ആദ്യം നമ്മൾ സന്ധി സംഭവിക്കുന്ന എവിടെയാണ്? വർണ്ണങ്ങളിലാണ്. ഇതാദ്യം മനസ്സിലാക്കിയിരിക്കണം. അതിന് ഒരു സ്ഥാനി കാണും, ചിലപ്പോൾ ഒന്നേ കൂടുതൽ സ്ഥാനി കാണും, ഒരു നിമിത്തം കാണും, പിന്നെ ഒരു ആദേശവും കാണും. അപ്പോൾ അത്രയും കാര്യം ആദ്യം മനസ്സിലാക്കുന്നതിന് നമ്മൾ വർണ്ണങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇ പ്ലസ് ആ, ഇ പ്ലസ് ഉ ഇങ്ങനെ പിരിച്ചിട്ട് ചെയ്തത്. പിന്നെ ഇത് അതതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതെന്താണ്? ഇതേ ശബ്ദങ്ങൾ പദങ്ങളോട് കൂടി വരുമ്പോൾ എങ്ങനെയാണ്, എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എല്ലാം ഇതി ഇതി എന്ന് കൊടുത്തിരിക്കുന്നത്, ഇതി അത്ര ഇതി ആഹ, വെറുതെ എന്റെ മനസ്സിൽ തോന്നിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതെല്ലാം പദങ്ങളാണ് ആദ്യത്തത്. ഇതെല്ലാം ഒരു വാക്യത്തിന്റെ അവസാനം വരുന്നു എന്ന് വിചാരിക്കുക. ഇതി എന്ന് പറയുന്നത് അടുത്ത് അത്ര എന്ന് പറയുന്നത് ഒരു വാക്യം തുടങ്ങുന്നു എന്നും വയ്ക്കുക. സംസ്കൃത ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യം തുടങ്ങുന്നിടത്ത് ക്രിയയാകാം, നാമമാകാം, എന്തു വേണമാകാം. അടുത്ത് അത്ര എന്ന് പറയുന്നത് ആഹാ ഉക്തം ഊചുഹു എന്നെല്ലാം പറയുന്ന ഒരു വാക്യം തുടങ്ങുകയാണ്. അവിടെ രണ്ട് വാക്യങ്ങളുണ്ട്. ഇങ്ങനെ വരുന്നിടത്ത് ഇതി അത്ര എന്നിടത്ത് ഇത്തി അത്ര എന്ന് കാണും. നമ്മളൊരു ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വരും. ഇതി അഹാന്നിടത്ത് ഇത്യാഹ എന്ന് പറയും. നേരത്തെ വർണ്ണങ്ങളിൽ പറഞ്ഞ ആദേശം ഇവിടെ പദങ്ങളിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കിത് പിരിക്കേണ്ട ആവശ്യം വരുന്നത്. ഇത്യുക്തം എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതി ഉക്തം എന്ന് പിരിക്കണം. ഇത്യൂചുഹു എന്നായിരിക്കും കാണുന്നത്, അതിന് ഇതി ഊചുഹു എന്ന് പിരിക്കണം. ഇതി ഇത്യർത്ഥം എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന് ഇതി ഋതമെന്ന് പിരിക്കണം. ഇത്തി ഇറുകാര എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതി ഇറുകാര എന്ന് പിരിക്കണം. ഇതി ഇത്യേവം എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതി ഏവം ഇതി ഐക്ഷത, ഐക്ഷത ശ്രുതിയിലും മറ്റും വരുന്നുണ്ടല്ലോ. അവൻ ആദ്യം സങ്കല്പിച്ചു ബഹുസ്യാം പ്രജായേയ ആഴ്ചതയോട് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ സങ്കല്പിച്ചു എന്നുള്ളത് ഇതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണം ആഴ്ചത സ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം പോകും. അവിടെ എന്ത് ചെയ്തു? ഇതി ഐക്ഷത എന്ന് പിരിക്കുന്നു. ഇതി അവസാനിച്ചു. ഓം എന്ന് പറഞ്ഞ അടുത്തൊരു വാക്യം തുടങ്ങിയാണ്. ഇത്തി ഓം ചേർന്നും വരാം. ഇതെല്ലാം ഒറ്റ വാക്യത്തിന്റെ ഭാഗമായിട്ടും വരാം. ഇവിടെ നമ്മൾ സങ്കല്പിക്കുക, ഇതി എന്ന് പറയുന്നിടത്ത് അവസാനിച്ചു അടുത്തൊരു വാക്യം തുടങ്ങുന്നു. അവിടെ പിരിക്കുന്നു നമ്മൾ ഇത്യവും. ഇതി നിർദ്ദേശിച്ച അടുത്ത വാക്യം തുടങ്ങുന്നു. ഔത്സഹ ഒരാളുടെ പേരാണ്. അവിടെ എല്ലാം എന്ത് ചെയ്തു? യകാരം ആദേശം വന്നു. ഇവിടെ എല്ലായിടത്തും എന്താണോ ഇക്കില ഈ ഇരിക്കുന്നു എല്ലായിടത്തും. പരനിമിത്തമായിട്ട് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യം ആ കാണിച്ചു, ഇത്തി അത്ര എന്നിടത്ത് ഇതി പ്ലസ് അത്ര, അടുത്ത് ഇതി പ്ലസ് ആഹ എന്നിടത്ത് ആ അല്ല ആ ഒന്ന്. അവിടെ അണുദ് സവർണ സിജ അപ്രത്യ വരണം. എന്നാലേ അച്ചിലകാരത്തിന് വിധിച്ച അച്ചിലെ അകാരം പരനിമിത്തമായിരിക്കുമ്പോൾ വിരിച്ച കാര്യം അച്ചിൽപ്പെടാത്ത ആകാരം പരനിമിത്തമായിരിക്കുമ്പോൾ വരത്തുള്ളൂ. ഇവിടെ അച്ചിൽപ്പെടാത്ത ആകാരം പരമായിരിക്കുമ്പോൾ ഈ കാരത്തിന് എണ്ണു വന്നാണ് ഇത്യാഹ എന്നുള്ളത്. പരത്തിലേത് സ്വരം വരുന്നോ അതിനെ കൂട്ടി ചേർക്കുക. അതിന് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഇതി പ്ലസ് ഉക്തം. ഇവിടെ ഈക്ക് ശേഷമിരിക്കുന്ന ഊ ആണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. അച്ഛന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ അച്ഛനപ്പെടുന്നതാണ് ഊ. ഈതിയിലെ ഇകാരത്തിന്റെ സ്ഥാനത്ത് ഇകാരം വന്നു, ആ ഊവിനെ കൂട്ടിച്ചേർത്തു. അപ്പോ ഇത്യുക്തം എന്ന് വന്നു. ലിപിയിൽ വ്യത്യാസം വന്നു. ഇതി ഉക്തം എന്ന് എഴുതിയപ്പോ ഊ അവിടെ എഴുതി. സന്ധി ചെയ്ത് കഴിഞ്ഞപ്പോഴോ ഊവിന് പകരം ഊന്നെഴുന്നതിന് പകരം യകാരത്തിന്റെ അടിയിൽ ഒരു ചിഹ്നം കൊടുത്തു ഇത്യുക്തം. അതുപോലെ ഇതി പ്ലസ് സൂചഹു അച്ച നിമിത്തം എന്ന് പറഞ്ഞു എണ്ണ വരുന്നതിന്. പക്ഷെ പരത്തിലിരിക്കുന്ന അച്ചിലെ വർണ്ണമല്ല ഊ ആണ്, അത് അച്ചിലില്ല, ഊവിന്റെ സവർണമാണ്. അങ്ങനെ അറിയാം തുല്യാസി പ്രയത്നം സവർണം പറയാം, അത് സവർണമാണ്. അണുത് സവർണസിച്ച് അപ്രത്യേക പറയും. ശരി, അതിനെയും എടുക്കാം. അച്ഛന്ന് പറയുന്നുണ്ട്, അതിനെയും പരനിമിത്തമായിട്ട് എടുക്കാം. ഉടനെ ഇകാരത്തിന്റെ സ്ഥാനത്ത് യകാരം വന്നു. പരത്തിലിരിക്കുന്ന ഊ കൂട്ടിച്ചേർത്ത് ഊച്ചുഹു എന്ന് വന്നു. ഇവിടെ നമ്മൾ പരനിമിത്തമായി അച്ചിൽപ്പെട്ട എല്ലാ വർണ്ണങ്ങളെയും കാണിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അവിടെ ഇകാരത്തിന് പകരം ഇകാരം ഇരിക്കുന്ന ഉദാഹരണം കിട്ടത്തില്ല. അതെന്താണെന്ന് അടുത്ത സൂത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഋകാരം വന്നു ഇതി ഋതം. അവിടെയും അച്ചിലെ ഋകാരം ഇരിക്കുന്നു, പരനിമിത്തമുണ്ട്, എണ്ണു വന്നു. പരത്തിൽ നിന്ന ഋകാരത്തിന് യകാരത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അടിയിലൊരു പുതിയ ചിഹ്നം കൊടുത്താണ് ഇത്യർത്ഥം. യാ കഴിഞ്ഞിട്ട് വ്രതം എന്ന് എഴുതേണ്ട കാര്യമില്ല, അങ്ങനെ ലിപിയിൽ. അടുത്ത് വരുന്ന ഋകാരമാണ്, അത് അച്ചിലില്ല. അവിടെ രണ്ട് സൂത്രം വരും. തുല്യാസ്യ പ്രയത്ന സവർണം അണുത് സവർണസിച്ചോ അപ്രത്യേകം. ഋ എന്നുള്ളത് കാണിക്കുന്നതിന് അതിന്റെ അടിയിലൊരു ചിഹ്നം കൊടുക്കണം. ഇതി ഏവം, ഏവന്നു അത് അക്ഷരസമനായത്തിൽ ഉള്ളതാണ്. ഇകാരത്തിന് ഏകാരം വന്നു. പരത്തിലിരിക്കുന്ന എ ലിപി വരുമ്പോൾ എന്തെയും മേളിലൊരു വര കൊടുത്താൽ മതി. ഇത്യേവം ഇതി ഐക്ഷത, ഇവിടെ പരത്തിലിരിക്കുന്ന ഐ ആണ്, അതും അച്ചിൽപ്പെടുന്നതാണ്. വികാരത്തിന് വികാരം വന്നു. പരത്തിലെ ഐയെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് മേളിൽ അവിടെ രണ്ട് വര കൊടുത്ത് ഐക്ഷത. ലിപിയിൽ മാറ്റം വന്നു, സ്വരം ഐന്ന് തന്നെ. ലിപിയിൽ വരുന്ന മാറ്റം ലിപി അറിയാത്തവർ മനസ്സിലായി പോകുന്നു. ഇതി ഓം, ഓ എന്ന് വന്നു, അച്ച് പരത്തിൽ വന്നു, ഇകാരത്തിന് എണ്ണു വന്നു, ഈത് വന്നു. പരത്തിലിരിക്കുന്ന ഓമിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവിടെ മേളിലൊരു വര കൊടുത്ത്, യകാരത്തിൻ്റെ പരത്തിലൊരു വരയും കൊടുത്തു. അപ്പോൾ ഓം പുതിയ ലിപി വന്നു. അപ്പൊ സ്വരം വ്യഞ്ജനങ്ങളോടുകൂടി ചേരുമ്പം ലിപി മാറും. ഓ എന്ന് പറയുന്നത് വ്യഞ്ജനത്തോട് കൂടാതെ ഇരുന്നപ്പം ഓ എന്ന് തന്നെയായിരുന്നു, അച്ചിൽ വന്ന ഓ. യകാരം എന്ന് പറയുന്ന വ്യഞ്ജനത്തോട് കൂടിയപ്പം അതിന്റെ പകുതിയും ഓ. ലിപി വരുന്ന മാറ്റം അറിയണം. എഴുതി എഴുത്ത് കണ്ട് പിരിച്ചു വായിക്കുന്നതിന് അത് അറിഞ്ഞിരിക്കണം. ഔസഹ ഇതി ഔസഹ, അച്ചിൽപ്പെടുന്നുണ്ടാവും. ഇകയോണച്ചി ഈയുടെ സ്ഥാനത്ത് എണ്ണുവന്ന് ഔവിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ലിപി മാറ്റി ഒരു വരയിട്ട് മേളിൽ രണ്ട് വരയിട്ട് ഔസഹ. അപ്പൊ ഇവിടെയെല്ലാം ആകാരം, ഊകാരം, ഋകാരം, ഇത്രയും സ്ഥലങ്ങള് അച്ചു പ്രത്യാഹാരത്തിൽ ഇല്ല. പക്ഷെ അതിനെ നിമിത്തമാക്കി സന്ധി ചെയ്യുമ്പോൾ അവിടെ തുല്യാസ്യ പ്രയത്ന സവർണം, അണുതി സവർണ സജ അപ്രത്യാവുന്ന രണ്ട് സൂത്രവും വേണം. പിന്നെ ഇവിടെ ആദേശമായിട്ട് എല്ലായിടത്തും വന്നിരിക്കുന്ന എന്താണ്? യായാണ്. അതിന് മാറ്റമില്ല, കാരണം ഇകാരത്തിന് ഇകാരം വരും. അതെന്താണ്? വിധിയാണ്. വിധി എന്ന് പറയുന്ന യകാരത്തിന് സവർണമുണ്ട്, കാരണം അനുനാസികമായ ഒരു വർണ്ണം കൂടെ ഉണ്ട്. അതിവിടെ വരുമോ? അനുനാസികമായ യകാരം, അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. എന്തുകൊണ്ട്? അണുത് സവർണ സ്ഥിതി അപ്രത്യാന്നിടത്ത് പറഞ്ഞു. വിധിക്കുന്നിടത്ത് സവർണം ഉണ്ടെങ്കിലും അത് ഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എണ്ണ എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഏതിനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേ ഗ്രഹിക്കാവൂ, വികാരത്തെ ഗ്രഹിക്കാവൂ. ഇത് ഇപ്പൊ ഇകാരത്തിന് ഇകാരം വരുന്ന ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിലാദ്യം ആ സ്വരങ്ങൾ മാത്രം എടുത്ത് പരനിമിത്തം എടുത്ത് പിന്നെ പദങ്ങളിൽ വരുന്നു. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് സുധി ഉപാസ്യ എന്നുള്ളതാണ്. അത് വ്യാകരണം എന്ന് പറയുന്നത് ഭാഷ ശരിക്കും അറിയാവുന്നവരെയാണ് പഠിപ്പിക്കുന്നത്. ഈ സുധി ഉപാസ്യ എന്ന് പറയുന്നതില് എങ്ങനെയാണ് ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമാസം, സുബന്ധ പ്രക്രിയ എല്ലാം പഠിച്ചിരിക്കണം. എന്നാലേ അത് വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. കാരണം അത് സമാസ സന്ധിയാണ് ഇവിടെ ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത്. ശുദ്ധിഭാസ്യ, മധുരി, ധാത്രംശ, ലാവൃതി, നാല് സ്ഥലത്ത്. ഈ സമാസ സന്ധി മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇതിന് മുമ്പ് വന്ന സന്ധികളും ഇനി ശേഷം വരാൻ പോകുന്ന സന്ധികളും എല്ലാം അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉപാസ്യ എന്ന് പറയുന്ന ആ ഒരു ഉദാഹരണം എടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശുദ്ധാന്ന് തോന്നി മുഴുവൻ പഠിച്ചാലേ മനസ്സിലാവൂ, അല്ലെങ്കിൽ അവിടെ വ്യക്തത വരത്തില്ല. എന്തുകൊണ്ടത് സമാസ സന്ധിയാണ്, നിത്യസമാസമാണ്, നിത്യസന്ധിയാണ്. അതിൽ പല കാര്യങ്ങളും സംഭവിച്ചു, ഇനി പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുന്നു. അത് മാത്രമല്ല, ശുദ്ധി ഉപാസ്യ എന്ന് എവിടെയെന്ന് കണ്ടു കഴിഞ്ഞാൽ ശുദ്ധി ഉപാസ്യ എന്ന് നമുക്ക് പിരിക്കാനും പറ്റത്തില്ല. സമസ്ത പദമാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അത് വിഗ്രഹിക്കാനേ പാടുള്ളൂ. അങ്ങനെ വിഗ്രഹിച്ച് രണ്ട് പദങ്ങൾ നമുക്ക് കിട്ടുന്നു, ശുദ്ധി ഉപാസ്യ എന്ന രണ്ട് പദങ്ങൾ. അതിനെ വിഗ്രഹിച്ച് സമാസത്തിൽ ഒരുപാട് സൂത്രങ്ങളൊക്കെ വന്ന് സമാസ ഒരു ഭാഗത്തിലെത്തുമ്പോഴാണ് അവിടെ എൺസന്ധി വരുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം ഒരാൾക്ക് അറിയാമെന്നുള്ള ധാരണയിലാണ് ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരിട്ട് ആ ഉദാഹരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈഗോ എനർജി എന്താണെന്ന് നമുക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. അത് മാത്രമല്ല, ഇവിടെ അത് കഴിഞ്ഞിട്ട് അനജിച ജലാഞ്ചി സമയകാന്തസ്യ ഇത്രയും സൂത്രങ്ങൾ വരുന്നുണ്ട്. ഈ സൂത്രങ്ങൾ ഈ ഈഗോ എനർജിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സൂത്രങ്ങളല്ല. ഈഗോ എനർജി എന്ന് പറയുന്ന സൂത്രം എന്ന് പറയുന്നത് വ്യക്തമായിട്ടും മധ്യമ ആദേശങ്ങൾ വിധിക്കുന്ന ഒരു സൂത്രമാണ്. ആ സൂത്രത്തിന് സഹായകമായി ഇവിടെ വേണ്ടി വരുന്നത് ഒരേ ഒരു സൂത്രം, സ്ഥാന അന്തരതമഹ, അത് വേണം. അല്ലെങ്കിൽ യഥാസംഖ്യം അനുദേശ സമാന. ഇവിടെ നമുക്ക് ഈ രണ്ട് സൂത്രങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും മനസ്സിലാക്കാം, അത്രയും നമുക്ക് ആവശ്യമുള്ളതാണ്. ബാക്കി സൂത്രങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ പരിചയമില്ലാത്ത ഒരാള് ഇത് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ അത്രയും ജിജ്ഞാസയുള്ള ഒരാളായിരിക്കണം, ഞാനിത് പഠിച്ചേ അടങ്ങുന്ന വാശിയുള്ള ആളായിരിക്കും. ഇതൊക്കെ പഠിക്കാൻ ശ്രമിച്ച് എന്നിട്ട് മനസ്സിലാകാതെ മുമ്പോട്ട് പോകാൻ തയ്യാറുള്ള ഒരാളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സുദ്ധിവാസി എന്നെല്ലാം 10 തവണ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കാര്യം പിടികിട്ട. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഞാനിത് പഠിച്ച രീതിയിലല്ല. ഇത് എങ്ങനെ ഇത് എളുപ്പമായി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് ഇത് എളുപ്പമായിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രീതിയിലാണ് ഞാനിത് വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലെഴുതിയിരിക്കുന്ന പോലെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും, സംസ്കൃതത്തിൽ നല്ല വ്യുത്പത്തിയുള്ളവരായിരിക്കും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ പഠിപ്പിച്ചാൽ അവർ വിഷമിക്കുമെന്നല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം പഠിക്കുന്നത് യണാദേശം അല്ലെങ്കിൽ മധ്യമാദേശമാണ്. അത് വർണ്ണങ്ങളിൽ സംഭവിക്കുന്നു, പദങ്ങളിൽ ഇതുപോലെ സംഭവിക്കും. ശ്ലോകങ്ങളിലും മറ്റും കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പദം പിരിക്കണം. അതിന് നമുക്ക് കാരണം ഇപ്പോൾ ഇത്യക്ഷത എന്നൊരിടത്ത് കണ്ടു. അപ്പോൾ നമുക്കറിഞ്ഞിരിക്കണം ഇതി എന്ന് പറയുന്ന ഒരു പദവും അയക്ഷത എന്ന് പറയുന്ന ഒരു പദവും ഉണ്ട് എന്നറിയുന്ന ഒരാൾക്ക് മാത്രമേ പദം പിരിക്കാൻ പറ്റൂ. അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് ഈ ഈഗോ എണീച്ചിട്ട് ആവശ്യമില്ല, സൂത്രത്തിന്റെ ആവശ്യമില്ല. കാണുമ്പം പദപരിചയം വേണം. അതാണ് ഇതിന്റെ ഉപയോഗം. നമുക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കണം, വായിച്ചിട്ട് കണ്ടുപിടിക്കണം നമ്മളവിടെ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പദം പിരിച്ചെഴുതിയിരിക്കും. അത് വെച്ച് പദം എന്താണ്, പദത്തിന്റെ രൂപം മനസ്സിലാക്കി, എങ്ങനെ സന്ധി വന്നു, പിരിഞ്ഞു, ഏത് സൂത്രം വന്നു എന്ന് മനസ്സിലാക്കും. അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും സ്വന്തമായിട്ട് പദം പിരിക്കാൻ പറ്റും. ശുദ്ധിവാസിയ കൊണ്ട് അത് നടക്കത്തില്ല. അതിന് വ്യത്യസ്തമായ പദങ്ങളിൽ ഈ സന്ധി വരുന്നത് മനസ്സിലാക്കിയാലേ പറ്റൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇത് മനസ്സിലായാൽ എണ്ണാഗമത്തിൽ യകാര എണ്ണ ആദേശത്തിൽ യകാരം ആദേശമായി വരുന്ന ഭാഗങ്ങളെ പിരിച്ചെഴുതാൻ പറ്റും. ആദ്യം അത് കുറച്ച് വിശദീകരിച്ച് മനസ്സിലാക്കും. ഇനി ഇതുപോലെ ഉകാരം വരുന്നത് നോക്കുക. എല്ലാ ഉദാഹരണവും ഞാൻ പറയത്തില്ല, ഇതിലെല്ലാം വിശദീകരിച്ചല്ലോ. എന്നാലും എഴുതിക്കൊള്ളുക, ഉ പ്ലസ് ആ ഉ പ്ലസ് ആ സമം വ് പ്ലസ് ആ സമം വ. അതുപോലെ തന്നെ ഇനി ഉ പ്ലസ് ആ സമം വ് പ്ലസ് സമം വാ. ഇനി ഉ പ്ലസ് ഇ സമം വ് പ്ലസ് ഇ. പിന്നെ അടുത്ത് ഉ പ്ലസ് അറ് സമം വ് പ്ലസ് അറ് സമം ബ്ര. യകാരാദേശം മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാക്കും, എളുപ്പമാണ്. ഇക്കോ എണജി ഇക്കഹസ്ഥാനെ എണ് സ്യാദ് സംഹിതായാം വിഷയേ. ആദ്യത്തെ ഉദാഹരണം എടുക്കുക, ഇക്ക്. ഇക്ക് എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ പെട്ടതാണ് ഉകാരം. അതിന് എണ്ണ് വരും. എപ്പോ അച്ചി അച്ചിൽപ്പെടുന്നതാണ് പരത്തിലിരിക്കുന്ന അകാരം. ഇക്ക് എന്ന് പറയുന്നതിന് നാല് അക്ഷരങ്ങളുണ്ട്. എണ്ണ് ആദേശം അതിന് നാലക്ഷരമുണ്ട്. അതിൽ ഉകാരത്തിന് ഏത് വരും എന്ന് പറഞ്ഞ സ്ഥാനേ അന്തരതമഹ. ഉകാരത്തിന്റെ സ്ഥാനം ഏതോ അതോ അതേ സ്ഥാനമുള്ളത് വരും. ഉകാരത്തിന്റെ സ്ഥാനം ഉപ ഉപത്മാനിയാനാം ഓഷ്ടവും. ആദേശത്തിൽ അതിന്റെ സ്ഥാനമുള്ള വകാരം വകാരസ്യ ദന്തോഷ്ടം. ഉടനെ ഉകാരത്തിന്റെ സ്ഥാനത്ത് വകാരം വന്ന് ഉകാരം പോയി പ്ലസ് വാന്നു വന്നു. വാന്നു വരുന്നിടത്ത് ലിപിയിൽ മാറ്റം വന്നു, എന്നുവെച്ചാൽ അകാരം പോയി, അത്രയേ ഉള്ളൂ. അടുത്ത് വരുന്ന ഊ പ്ലസ് ആയാണ്. അവിടെയും ഇക്കോ ഇണച്ചി. ഇക്കെന്ന് പറയുന്നതിൽ ഊ ഇല്ല, പ്രസ്തമേ ഉള്ളൂ. ഉടനെ അവിടെ വരും തുല്യാസി പറയുന്ന സവർണം ആണ്. സവർണ അപ്പുറത്തേ പറയും ഊവിന് വിധിച്ച കാര്യം ഊകാരത്തിനും വരാം. പരത്തിലിരിക്കുന്ന അച്ചിൽ അച്ഛെന്ന് പറഞ്ഞ അവിടെ അച്ചിലായതിന്റെ ദീർഘമാണ്. അവിടെയും ഇതേ സൂത്രം പ്രവർത്തിക്കും. തുല്യാസി പ്രയത്ന സവർണമാണ് സവർണ സുജാപ്രത്യേഹ. ഉകാരത്തിന് വിധിച്ച ഊകാരത്തിനും വരുന്നു, അകാരത്തിന് വിധിച്ച ആകാരത്തിനും വരുന്നു. ആകാരം ഇരിക്കെ വരുന്നു. അകാര നിമിത്തമാക്കി വിധിച്ചത് ആകാര നിമിത്തമായും വരുന്നു. അതുകൊണ്ട് വരുന്നതിൽ മാറ്റമൊന്നുമില്ല, വകാരം തന്നെ വന്നു. വി പ്ലസ് ആ കൂട്ടിച്ചേർത്ത് മുമ്പ. അടുത്ത് ഊ പ്ലസ് ഇ. ഊ അവിടെ മാറ്റമൊന്നുമില്ല, പക്ഷെ പരത്തിലിരിക്കുന്ന അച്ചിലെ ഇ ആണ്. അതിനെ നിമിത്തമാക്കി ഊ എന്ന് എണ്ണ വിരിച്ച് സ്ഥാനസ്വാമ്യം കൊണ്ട് ഉകാരത്തിന് എന്ത് വന്നു, വകാരം വന്നു. പരത്തിലിരിക്കുന്ന ഇ ആണ്. അച് ഹീനം ഹൽ പരേണ സമീജ്യത. അച്ചല്ല, പരത്തിലിരിക്കുന്ന ഇയോട് കൂട്ടിച്ചേർത്തു. ബി ലിപിയിൽ വ്യത്യാസം വന്നു. വകാരത്തിന്റെ മുമ്പിൽ ഒരു വരയിട്ട് മുകളിലൊരു ചിഹ്നം കൊടുത്തു, വി എന്നായി. അടുത്ത് ഊ പ്ലസ് ഇതുപോലെ വി മനസ്സിലായി പോകുന്നു. ഊ പ്ലസ് റ് വന്നു. ഇക്കോ ഇണച്ചി ഉടവു തന്നെ. ഇക്കില ഊ ആദേശത്തിൽ എന്ത് വന്നു, എണ്ണില വ് വന്നു സ്ഥാനസ്വാമ്യം കൊണ്ട്. വ് പ്ലസ് റ് എന്ന് വന്നു. റ് തന്നെ വുവിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ എന്തുവരും, അടിയിലൊരു ചിഹ്നം വന്നു ബ്ര. അപ്പൊ ഇവിടെ ഊ സ്ഥാനിയായതുകൊണ്ട് ആദേശം വക്കാരം ഇതേ ഉള്ളൂ, മുമ്പ് പഠിച്ചതിൽ നിന്ന് വ്യത്യാസം. ഇനി അറ് എടുക്കുക. അറ് പ്ലസ് ആ അത് എഴുതുക. അറ് പ്ലസ് ആ പിന്നെ അതുപോലെ തന്നെ അറ് പ്ലസ് ആ പ്ലസ് പിന്നെ റ് പ്ലസ് ഇ റ് പ്ലസ് റ് വരത്തില്ല. അതാത് വർണ്ണം വരത്തിൽ വരുന്നതിന് ഉദാഹരണം കിട്ടത്തില്ല. അതെയാണ് ആദ്യത്തെ ഉദാഹരണം നോക്കുക. റ് പ്ലസ് ആ ഇക്കുവ ഇണച്ച് ഇക്കിലപ്പെടുന്നു. എണ്ണ് വരുമെന്ന് പറഞ്ഞു. എണ്ണിൽ നാലുണ്ട്, ഏത് വരും? സ്ഥാന അന്തർത്ഥമഹ, സ്ഥാനിയുടെ സ്ഥാനത്ത് നോക്കുക. അരുടെ ഋഷാന മൂർധ, ആദേശത്തിൽ എന്താണ്? രു എന്ന് പറഞ്ഞു. റുഡ് ഋഷാണ മൂർധ, മൂർധ ഉള്ള രേഫം വന്നു. രു അങ്ങനെ പറയുന്നതാണ് രേഫം. ഇപ്പൊ റു പോയി, അവിടെ രു വന്നു. അവരിയിൽ നോക്കുക, മേൽ റുവിന്റെ പരത്തിൽ ആയിരിക്കുന്നു, കൂട്ടിച്ചേർത്ത് പറ്റ. ലിപിയിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. അടിയിലെ വെട്ടില്ല, പോയി വേറെ എവിടെ ആ എന്ന് എഴുതേണ്ട കാര്യമില്ല. പിന്നെ റു പ്ലസ് ആ, റു എന്ന് പറയുന്നത് ഇക്കൽപ്പെടുന്നില്ല, പരനിമിത്തമായ ആ അതും പെടുന്നില്ല. അപ്പൊ അവിടെ എന്തുവരും? തുല്യാസ്യ പ്രയത്ന സവർണം അണുത് സവർണ സുജ പ്രത്യേക റുന്ന് എണ്ണ് വരും. അവിടെ എന്തുവരും? അരുടെ ഋഷാണ മൂർധ, വേറൊന്ന് വരാനില്ല, അതുകൊണ്ട് റു തന്നെ വരും. ആയോട് കൂട്ടിച്ചേർത്ത് വരാ, ദീർഘം കാണിക്കാൻ വേണ്ടി അവിടെ ഒരു വരയിട്ടു. അടുത്ത പ്ലസ് ഇ, പൂർവത്തിലിരിക്കുന്ന ഇക്ക് പരത്തിലിരിക്കുന്ന അച്ച്, സ്ഥാനസ്വാമ്യം കൊണ്ട് റു പോയിട്ട് റു വന്ന് റു ഈ എന്നായി. ആ സ്വയത്തിനെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? രി എന്നായി. ലിപിയിലെ വ്യത്യാസം വന്നു, പൂർവത്തികാരം വന്ന് മേളിനോട് വര കൊടുത്ത് രി. അടുത്ത ദീർഘ പ്ലസ് ഇ വേണമെങ്കിൽ ദീർഘ ഇവിടെ, അല്ലെങ്കിൽ അവിടെ ആയാലും മതി. ആദ്യമുണ്ട് താഴെ റു പ്ലസ് ഇ, വ്യത്യാസമൊന്നുമില്ല. റു പ്ലസ് ഇ എന്നിരിക്കുന്നു. ഇ എന്ന് പറയുന്ന എന്താണോ അച്ചിൽപ്പെടുന്നില്ല, അതിനെ നിമിത്തമാക്കണമെങ്കിൽ എന്ത് വേണം? തുല്യാസി പറയുന്ന സവർണമാണ്, ഇത് സവർണ സുജ പ്രത്യേക. ഈ വരവിരുന്നാലും വരും രേഖം. അറിവിന്റെ സ്ഥാനത്ത് രീ വന്ന് ഈയെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ലിപിക്ക് മാറ്റം വരും. രീ വന്ന് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. അല്ല, ഇവിടെ ഈ വന്ന ഊ വന്നാലും ഇതുപോലെ തന്നെ. റി പ്ലസ് ഊ വന്ന അരു, റി പ്ലസ് എ വന്ന രേ, റി പ്ലസ് ഐ വന്ന രൈ. വേണമെങ്കിൽ അത് എഴുതി നോക്കുക. റി പ്ലസ് ഉ രു, റു റി പ്ലസ് എ രേ, റി പ്ലസ് ഐ രൈ. അങ്ങനെ വരും. എഴുതുന്നില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. റു പ്ലസ് എ രേ വന്നു, എഴുതുന്നയാളുടെ മടിയായി. റു പ്ലസ് എ സമരു, എ സമരേ വന്നു. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, മനസ്സിലാക്കണം. റു പ്ലസ് എ അല്ല അവിടെ ഐ, റു പ്ലസ് എന്തായി? ഐ. അടുത്തെന്ത് വന്നു? രൈ വന്നു. ഇത് മനസ്സിലാക്കിക്കോണം. ആദേശത്തിൽ മാറ്റമൊന്നും വരുന്നില്ല, പരത്തിൽ വരുന്ന അച്ചില സ്വരങ്ങൾക്കനുസരിച്ച് വരുന്നു. അപ്പോ ഇക്കിലെ ഈ ഊറ് മൂന്നെണ്ണമായി, അടുത്തിനി ഋആ വരുന്നു. അതെടുക്കുക, ട്രു പ്ലസ് അത് മാത്രം മതി. കാരണം അത് അതിന് ഉദാഹരണമൊന്നും കിട്ടത്തില്ല, നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. ട്രു പ്ലസ് ആ, ട്രു പ്ലസ് ആ സമം. ഇതിന് ഉദാഹരണം വരത്തില്ല, ഒന്ന് അറിയുക അതിനുവേണ്ടി മാത്രം. അവിടെ എന്തുവരും? ഇക്കോ ഇണച്ചി, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരുന്നു. ഇക്കായ എണ്ണ് വരാൻ പറയുമ്പം എല്ലാവരും വരും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഖലേ കപോതന്യായം, ഖലത്തിൽ പറമ്പിൽ, കളം എന്നും പറയും. പ്രാവുകൾ വരുന്ന പോലെ ഒരു സ്ഥാനത്ത് എല്ലാവരും കൂടെ വരുന്നു. അപ്പം പറയുന്നു സ്ഥാനേ അന്തരതമഹ. ഖലേ കപോതന്യായം, സ്ഥാനേ അന്തരതമഹ. അപ്പോ ആദ്യം സ്ഥാനിയുടെ സ്ഥാനത്തെ നോക്കണം. ആദേശം വരുന്നതിനാണ് സ്ഥാനി എന്ന് പറയുന്നത്. അതിന്റെ സ്ഥാനം എന്താണ്? ഋതുലസാനാം ദന്ത ഉടനെ എന്ത് ചെയ്തു? ദന്ത ഒന്ന് ദന്തമാണെന്ന് കിട്ടി. ലിന്റെ സ്ഥാനം ദന്തം ആദേശിച്ചു നോക്കുക. അടുത്തുള്ള സ്ഥാനം എന്താ? അവിടെ ലീവ് ഉണ്ട്, ദന്ത സ്ഥാനമുണ്ട്. അപ്പൊ ലീവ് വന്നു, അതിനഴിക്കണം. ലീവ് പ്ലസ് ആ കൂടി ചേർത്തതല്ല. ബാക്കി രൂപങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, വേണമെങ്കിൽ മനസ്സിലായിക്കൊള്ളുക എന്ന് പറയുന്നു. അതുപോലെ പരത്തില് ഊ അച്ചിലെ സവർണങ്ങൾ ഒഴികെ ഏത് വർണ്ണം ഇരുന്നാലും ഇതുപോലെ രൂപം വരും. ഇനി വേണമെങ്കിൽ വാക്യത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ കാണിക്കാം. എങ്ങനെയാണ്? കുരു അത്ര ഒരു വാക്യമാണ് നമ്മൾ സങ്കല്പിക്കുക. വാക്യമായിട്ട് നമ്മൾ എഴുതുന്നില്ല, നമ്മൾക്ക് പദം പിരിക്കേണ്ടി വരുന്ന സ്ഥാനങ്ങളിൽ അതിനുവേണ്ടി പറയുകയാണ്. കുരു പ്ലസ് അത്ര വേണമെങ്കിൽ ആ കുരു എന്നുള്ളതിനൊന്ന് പിരിച്ചു കാണിക്കുക. കുര് അതിനുശേഷം കുര് കുര് കാമ ഊ പ്ലസ് ആ കാമാത്ര കോമ കോമ കൊടുക്കണം. കോമ കുര് കോമ രൂ വരാൻ പാടില്ല, രൂയെ വരാൻ പാടുള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട രൂ ഇട്ട് ഒരു കോമ അടുത്ത് ഊ. കുരുവിൽ നമ്മൾ പിരിച്ചെഴുതുന്നത് അങ്ങനെയാണ്. അവസാന വർണ്ണത്തെ കു രു ഊ അത്ര എന്നുള്ളതിനെങ്ങനെ പിരിക്കും? ആ ഒരു കോമ കൊടുത്ത് ഇത്ര. ഇങ്ങനെയാണ് വാക്യങ്ങൾ വരുന്നത്. ഇതൊക്കെ അനിത്യ വാക്യം എന്ന് പറയുമ്പോൾ അനിത്യ സമാസമാണ്. നമുക്ക് പിരിക്കുകയോ സന്ധി ചെയ്യുകയോ എങ്ങനെയാണോ ഉച്ചരിക്കാം. കുരു അത്ര എന്ന് ഉച്ചരിക്കാം. ഇവിടെ നോക്കുക, ഇഗോ ഇണച്ചി വരുന്നു. ഇക്കായ് ഊ ഏത് നമ്മൾ പിരിച്ചെഴുതി പോകും. കൂലവും അല്ല, പിരിച്ചെഴുതി പോകും. എന്തുകൊണ്ട്? അതിന്റെ പരത്തിലാണ് അച്ചിരിക്കുന്ന ഏത് അകാരം. പരത്തിലിരിക്കണമെന്ന് വെച്ചാൽ ശേഷം ഇരിക്കണമെന്ന് മാത്രമല്ല, അടുത്ത് തന്നെ ഇരിക്കും വേണം. രണ്ടർത്ഥമുണ്ട്. ഉപശ്ലേഷ സംബന്ധം എന്ന് പറയും. ഉപശ്ലേഷം ചേർന്നിരിക്കുക. ഇപ്പൊ ചേർത്തിരിക്കുക എന്ന് പറയുമ്പോൾ കൂ കഴിഞ്ഞ് ഒരു കഴിഞ്ഞേ ഉള്ളൂ, അങ്ങനെയുള്ള എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അവിടെ ഉപശ്ലേഷം ചേർന്നിരിക്കുന്നു. ആണ് പറഞ്ഞത് എന്താണ്? ഈകഹ സ്ഥാനി എണ്ണസ്യാത് അച്ചി. അച്ചിക്ക് നമ്മൾ എന്താർത്ഥം പറഞ്ഞത്? അച്ച് പരമിരിക്കുക. പരമിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അച്ച് ചേർന്ന് പരത്തിലിരിക്കുക എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഊവിനെ എടുക്കണം. ഊവിന്റെ ചേർന്ന് പരത്തിലൊരു അച്ചുണ്ട്. ഏതാണ്? അത്രയിലെ ആ. അത്രയിലെ ആ. ഇക്കാറ്റ് ഏതിനെടുക്കും? ഊവിനെ എടുക്കണം. രേഖത്തിന് പരവിരിക്കുന്ന ഉപകാര എണ്ണു വരുന്നു. ഇപ്പോ അച്ചുപരത്തിലിരിക്കുന്നു. കുരു എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നുള്ള അർത്ഥം. കൃധാതുവിന്റെ ലോട്ട് മധ്യപുരുഷ ഏകോദനം. ത്വം കുരു നീ ചെയ്യൂ എന്ന് പറയുന്നതാണ് ഈ കുരു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായി? കുരു ഊ. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഉദാഹരണം ഞാൻ എടുത്ത് എന്താണ്? ഇത് സമാസമാണോ, ഇവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതേ സ്വഭാവത്തിൽ തന്നെയായിരിക്കും വാക്യങ്ങളിൽ വരുന്നത്. പക്ഷെ ലഘുസിദ്ധാന്തമതിയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം അവിടെ ഇനിയും പല സന്ധിയും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഇഗോ എണസി എന്ന് പറയുന്നതിന്റെ കേവലമായ ഉദാഹരണം ആവത്തില്ല. അത് മനസ്സിലാക്കാൻ പല സൂത്രങ്ങളും പഠിക്കേണ്ടി വരും. നമ്മളിപ്പോൾ എന്താണ്? മധ്യമാദേശമാണ് പഠിക്കുന്നത്. ഇതാണ് അതിന്, ഇത് ആണ് അതിൻ്റെ, അതിനുവേണ്ടി മാത്രമുള്ള ഉദാഹരണം ഇതാണ്. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്. ഇത് മനസ്സിലായ വാക്യങ്ങൾ വരുമ്പം ഇതുപോലെ പിരിക്കുക. അപ്പൊ ഇക്കായ് ഏത്? ഓ അതിന് എണ്ണ വരുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അച്ച് പരവരിക്കും. ഇവിടെ അത്രയില്ല ആ, അതാണ് അച്ച്, പരമിരിക്കുന്ന അച്ച്. പ്ലസിന് ശേഷം ഇരിക്കുന്നു പരം. പ്ലസിന് തൊട്ടു മുമ്പിലിരിക്കുന്നു പൂർവ്വം. ഇപ്പൊ രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുമ്പോഴാണ് സ്വരസന്ധി വരുന്നത്. സ്വരസന്ധിയാണെങ്കിലും വരുന്നത് വ്യഞ്ജനം. ഇവിടെ. എന്തുകൊണ്ട്? അതിനൊരു സ്വരത്തിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഉടനെ വരും എന്താണ്? സ്ഥാന അന്തരത മഹാ ഇക വിണച്ചു വരുമ്പോൾ സ്ഥാനസ്വാമ്യം കൊണ്ട് എന്തുവരും? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉപുവിന് വരുന്ന വകാരം ഉപൂപത്മാനിയാന ഓഷ്ടോപകാരസ്യ നിർദോഷ്ട. അപ്പോൾ എന്ത് വരുന്നു? ഇത് എഴുതിയിരിക്കുന്നു നോക്കുക. കൂരുവ് പ്ലസ് അത്ര. അപ്പോൾ വകാരത്തിന് ഉകാരത്തിന് വകാരം വന്ന് ആയും വായും കൂടെ ചേർത്ത് എഴുതുക. കുറുവ് അത്ര എന്ന് വരും. ലിപിയിൽ എഴുതുമ്പോൾ കുറുവത്ര. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്? രേപത്തിന് ശേഷം സ്വരമില്ലെങ്കിൽ അടുത്ത് സ്വരമുള്ള വർണ്ണത്തിന്റെ തലയിൽ അതിരിക്കും. അതതിൻ്റെ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും തലയിൽ കയറിയിരിക്കും. അതാണ് കു ഇരു എന്നുള്ള ആ രേപം അങ്ങ് മേളിപ്പോയത്. കുറുപത്ര. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ കുറുപത്ര എന്ന് കണ്ടു കഴിഞ്ഞാൽ കുരു അത്ര എന്ന് പിരിക്കണം. അങ്ങനെ പിരിക്കണമെങ്കിൽ നമുക്ക് ഈ രണ്ട് പദങ്ങളെയും കുറിച്ച് പരിചയം വേണം. എന്താണ്? കുരു എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അത്ര എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ആ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേറെ ഉദാഹരണം പറയാം. കുരു ഇതം. കുരു പ്ലസ് ഇതം. ഇതുപോലെ തന്നെയാണ് ഇവിടെ പരത്തില് ഈ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. കൂര് ഒരു കോമ എടുക്കണം. കാരണം ആ ഉകാരം അതിനോട് ചേർന്നിരിക്കുന്നതെന്ന് കാണിക്കാനാണ് അവിടെ പ്ലസ് ഇടാത്തത്. അവിടെ സന്ധി വരുന്നില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു ഊ എന്ന് പറയുന്നിടത്ത് സന്ധിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് അജ്ഹീനം ഹല്ല് പരേണ സമീജ്യതേ. അച്ഛൻ്റെ അടുത്തൊരു ഹല്ലിൻ്റെ അടുത്തൊരു അച്ഛ വന്നു കഴിഞ്ഞാൽ അത് ചേർന്നോളും. അതാണ് ഒരു കോമ ഊ അവിടെ തനി അങ്ങ് ചേരും. ഒരു അവിടെ സന്ധിയുടെ ആവശ്യമില്ല. പക്ഷേ ഊവിന് ശേഷം പിന്നെ ഒരു സ്വരം വന്നു. സ്വരത്തിന് ശേഷം സ്വരം വന്നു കഴിഞ്ഞാൽ അവിടെ സന്ധി വരും. എന്തിനാ ഇങ്ങനെ സന്ധി വരുത്തുന്നു? ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചരിക്കേണ്ടത് കുരു ഇതം. സന്ധി വന്നു കഴിഞ്ഞാൽ കുറുവിധം മാത്രമല്ല ലാഭം വന്നില്ല. ഉച്ചരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായി. ഉകാരത്തിന്റെ സ്ഥാനത്ത് വകാരം വന്നു. ഇക്കായി രേഖത്തിന് ശേഷം ഇരിക്കുന്ന ഉകാരം, അച്ചായി പരത്തിലിരിക്കുന്ന ഇകാരം, ഉകാരത്തിന് വകാരം വന്നു. ഇപ്പൊ ഞാൻ പറയാതെ എന്നോട് സന്ധിയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുറുവ് ഇതം, കുറുവിധം. അങ്ങനെ ചെയ്യാൻ സ്വയം ചെയ്യാൻ പഠിക്കണം. ഒരു ഉദാഹരണം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം സ്വയം ചെയ്യണം. ഒറ്റ സ്ഥലത്ത് പറഞ്ഞാൽ മതി. ഇനി വേണമെങ്കിൽ വേറെ ഒന്നുകൂടെ പറയാം. കുരു ഏവം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അത് തനി തന്നെ എഴുതുക. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ പിരിച്ചെഴുതി സന്ധി ചെയ്യുക. ശരിയാണ്. കുരു ഊ പ്ലസ് എ അവിടെ ഒരു കാമോട്. അത് ഒന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ദേവം പിരിച്ചെഴുതിയിരിക്കുന്നത് ശരിയാണ്. അവിടെ ഊ സ്വരത്തിന്റെ പരത്തിൽ വേറെ സ്വരം വന്ന് എ രണ്ട് സ്വരം വന്ന് അവിടെ സന്ധി വരണം. ഇവിടെ നമുക്ക് ചെയ്യാതെ ഇരിക്കുന്നത് രണ്ട് വാക്യമൊന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുകയാണ്. അവിടെ നോക്കുക സന്ധി എങ്ങനെ വന്നു നോക്കണം. സന്ധി വന്നു കഴിഞ്ഞു, ഇഗോ ഇണച്ചി, ഉകാരത്തിന്റെ സ്ഥാനത്ത് വകാരം വന്നു. ഉകാരത്തിന് ഉപകാരം വന്ന് കുരുവ് ഏവം, അത് കുറുവേവം എന്ന് വന്നു. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ കൂടിച്ചേരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാഷയെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പുതിയ ഉദാഹരണങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നു. പക്ഷെ വൈയാകരണന്മാരത് അംഗീകരിക്കത്തില്ല. അവർ പറയും, നിങ്ങളൊരു ഉദാഹരണം കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതേ ഉദാഹരണമായിട്ട് കാണിക്കാവൂ, ഭാഷയിൽ എവിടെയെങ്കിലും വ്യക്തമായി ഉള്ള ഉദാഹരണങ്ങൾ മാത്രമേ കാണിക്കൂ, സ്വന്തമായിട്ട് ഉദാഹരണം ഉണ്ടായി കാണിക്കാൻ യാഥാസ്ഥികന്മാരായ വൈയാകരണന്മാരെ സമ്മതിക്കില്ല, ഇതൊന്നും അംഗീകരിക്കത്തില്ല. പക്ഷെ നമുക്ക് കുറച്ച് ലിബറൽ ആയാലേ പറ്റൂ, ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ശുദ്ധ്യുപാസ്യ മധ്വരി ധാത്രമിസ എന്നത്. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമായ ഉദാഹരണങ്ങളാണ്. ഇത് ഭട്ടോജി ദീക്ഷിതരോ ഭരതരാജ പണ്ഡിതരോ ഒന്നും എഴുതി ചേർത്തല്ല. ഇവിടെ ചിലപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭാഷ്യത്തിൽ തുടങ്ങിയായിരിക്കും, അതേ അവരുപയോഗിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരും, മനസ്സിലാക്കാം ബുദ്ധിമുട്ട്. ഇതുപോലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഇനിയും നമുക്ക് ഉദാഹരണങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി സൂത്രത്തിലെ ഉദാഹരണം നോക്കാം. ഇത്രയും കൊണ്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശ ധാരണ വന്നു. സൂത്രത്തിലെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത് സുധി പ്ലസ് ഉപാസ്യ. ഇതാണ് സൂത്രത്തിലെ ഉദാഹരണം. അവിടെ എന്താണ്, അത് പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ വരും, സുധ് ഒരു കാമയിട്ടിട്ട് ഈ എന്നെഴുതണം, പിന്നെ ഊ കാമയിട്ടിട്ട് ഉപാസ്യ എന്നെഴുതണം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സ്വരത്തിൻ്റെ അടുത്ത് മറ്റൊരു സ്വരം വന്ന് ഏതാണ്, ഈയുടെ അടുത്ത് ഊ ആണ് നമ്മൾ പറഞ്ഞ് ഇക്കസ്ഥാനി എൻ സ്യാദ് അച്ചി പരേ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇക്കിൻ്റെ സ്ഥാനത്ത് ഇക്കെന്ന് പറയുന്നതാണ് ഈ, പക്ഷേ ഇക്കിൽ ഈ വരുന്നില്ല. അവിടെ എന്ത് വരും, തുല്യാസി പറയുന്ന സവർണം അണു സവർണ സുജാ പ്രത്യേക. സവർണത്തെ ഗ്രഹിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഹർസ്വമായ ഇകാരത്തിന് വിരിച്ചത് ഈകാരത്തിനും വരും. പരത്തിലെന്തിരിക്കുന്നു, ഉപാസ്യ അച്ഛല ഊരിക്കുന്നു, അവിടെ പ്രശ്നമൊന്നുമില്ല. എണ്ണൂരോ എന്ന് പറഞ്ഞു, സ്ഥാന അന്തരിതമോ എന്ന് പറഞ്ഞു, ബാക്കി എഴുതിയാൽ മതി അങ്ങോട്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് എഴുതാൻ പ്രയാസമില്ല. ഈകാരത്തിന് എന്തൊരു എണ്ണു വന്നു, അസുധി ഉപാസ്യ, പിന്നെ അതിനാ കൂട്ടിച്ചേർക്കുക ശുദ്ധി ഉപാസ്യ. ഇതാണ് രൂപം. ശുദ്ധ്യുപാസ്യം നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷെ പുസ്തകത്തിൽ നോക്കുമ്പോൾ കുറേ അധിക സൂത്രങ്ങളും ഒരുപാട് രൂപങ്ങളും മാറ്റങ്ങളും എല്ലാം വരും. ശുദ്ധ്യുപാസ്യം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ വരുത്താനാണെങ്കിൽ ഇനിയും മാറ്റങ്ങൾ, ഇത് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടില്ലാത്ത കൂടുതൽ മാറ്റങ്ങളും വരുത്താം. അത്രയും സൂത്രങ്ങളുണ്ട്. തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാതെ പോകും. വാസ്തവത്തിൽ എന്താണ് ഇഗോ ഇണച്ചിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാതെ പോയി. ഇവയോ അണിച്ച് എന്നുള്ള സൂത്രത്തിൽ നിന്ന് നമ്മൾ ഇത്ര മാത്രമേ ഗ്രഹിക്കാവൂ. ഇനി കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇഗോ എണച്ചിയുടെ കാര്യങ്ങളാണെന്നല്ല. ഇഗോ എണച്ചിക്ക് ഇത് ബാക്കി വന്നിരിക്കുന്ന അദിത്വം ജലാഞ്ചസ് ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അതൊക്കെ എന്തിനു കൊടുത്തിരിക്കുന്നു? ഈ ഭാഷയെക്കുറിച്ച് നല്ല പരിചയമുള്ള ഒരാളിന്, ഇങ്ങനെ നാനാരൂപങ്ങൾ പരിചയമുള്ള ഒരാളിന് ഏതെല്ലാം തരത്തിൽ വരാമെന്ന് കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ പഠിക്കുന്ന അതല്ല, ഇഗോ എണർജിയാണ്. ഇഗോ എണർജിയിൽ ഈ ഒരു രൂപമേ ഉള്ളൂ, മറ്റൊന്നും ഇഗോ എണർജിയുടെ അല്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സമാധാനവും വരും, മുമ്പോട്ട് പഠിക്കാനും പറ്റും. അത് മനസ്സിലാക്കാതെ ഇത് ഈ ഇതിന് അവസാനം ഏച്ചോ അയവായോ വരെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇഗോ എണർജിയുടെ കാര്യങ്ങളാണെന്ന് ധരിക്കുന്നത് വരെ കുറിച്ചാണ് പറയുന്നത്. കേചിത് ഭഗ്ന സുദ്യുപാസ്യാദി സന്തോ. വ്യാകരണം പഠിക്കാൻ തുടങ്ങുന്നതിൽ നല്ലൊരു കൂട്ടർ ഇവിടെ വെച്ചിത് മതിയാക്കുമെന്നാണ്. പുസ്തകം മടക്കി വയ്ക്കും. കാരണം ഇഗോ എണർജിക്ക് അപ്പുറം അവർ വേറെ പല കാര്യങ്ങളും കൂടെ പഠിക്കും. ഇതെല്ലാം കൂടെ ഒരാളുടെ തലയ്ക്കകത്തില്ല. ഇഗോ എണർജി എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഉദാഹരണം ഇത് മാത്രമാണ്. ഇവിടെ ഇരി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, ബാക്കി ആവശ്യമുള്ളടത്ത് പഠിക്കണം. പക്ഷെ ഇവിടെ വരദരാജ പണ്ഡിതർ ഇത്രയും പറഞ്ഞത് നമുക്ക് ഇതുപോലെയല്ല സിദ്ധാന്തം തോന്നിയില്ല. അവിടെ ഇതിനും ഒരുപാട് സൂത്രങ്ങൾ പറയാം. തെറ്റു പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് നമ്മളെ ഉദ്ദേശിച്ചല്ല എഴുതിയത്, നമ്മളെ പോലെയുള്ള സാധുക്കൾ പാപങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല എഴുതിയത്. നമ്മളെ സംബന്ധിച്ച് ഇത്രയ്ക്കുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. തൽക്കാലം വലിയ കേടുപാടുകൾ കൂടാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കാം. മധ്വരി ഇതുപോലെ തന്നെ പിരിച്ചൊഴി സന്ധിയുക. ഞാൻ പറയേണ്ട കാര്യമില്ല. അത് എന്താണ്? ഉകാരത്തിന് വകാരം വരുന്ന ഇതാണ്. മധു പ്ലസ് അരി. മധു പ്ലസ് അരി എന്നാണ് ഇവിടെ എന്തോരും. അതിനെ പിരിക്കുമ്പോൾ മാധ് കോമയിട്ട് ഊവര് മധ്. അവിടെ ആ സ്വരത്തെയാണ് നമ്മൾ എടുക്കുന്ന, മാറ്റിയെടുക്കുകയാണ്. ധകാരത്തിന് ശേഷം വന്ന ഉകാരത്തെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് സന്ധി ചെയ്യാൻ വേണ്ടി. അരി ആകാരത്തെ മാറ്റിയെടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒരു സ്വരത്തിന്റെ പരത്തിൽ മറ്റൊരു സ്വരം കിട്ടും. ഇവിടെ സന്ധി വരും. സന്ധി എന്ന് പറയുന്ന ഒരു ഫ്യൂഷനാണ്, കൂടിച്ചേരലാണ്. രണ്ടും കൂടെ അങ്ങ് ഒന്നാകുകയാണ്, ഒറ്റ ശബ്ദമായിട്ട് വരികയാണ്. അതാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. മധുവ് ആരി ഉകാരത്തിന് ഉകാരം വന്ന് എന്തുകൊണ്ട് സ്ഥാനയന്തരതമോ എന്ന് പറഞ്ഞു. ഉകാരത്തിന്റെ സ്ഥാനം അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഉപ്പു പത്മാനിയാന ഓഷ്ടസ്ഥാനമുള്ള വകാരം വന്ന് പരത്തിലിരിക്കുന്ന അകാരത്തെ കൂട്ടിച്ചേർക്കുക, എന്നിട്ട് സന്ധി തരുക മധ്വരി. അതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മധ്വരി എന്നെഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരത്തിൽ വിസർഗമുണ്ട്, പക്ഷെ അത് നമ്മളിവിടെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ല, ഇതൊക്കെ സമാസമാണ്. സമാസത്തിൽ സംഭവിക്കുന്ന സന്ധിയാണ് ഈ സന്ധി വന്ന്. ഇനിയിവിടെ പല കാര്യങ്ങളും വന്ന് പല സൂത്രങ്ങളും വന്ന് അവസാനം മാത്രമേ ഇത് മധു അരിഹി എന്നാകത്തുള്ളൂ, സുദ്ധ്യുപാസ്യ എന്നാകത്തുള്ളൂ. അത്ര വരെ എത്തണമെങ്കിൽ നമ്മൾ ഇനിയും സൂത്രങ്ങൾ പഠിക്കണം. മധ്വരിഹി എന്നൊരു പദം കണ്ടാൽ നമ്മൾ ഒരു കാരണവശാലും മധു പ്ലസ് അരി മധു പ്ലസ് അരി അങ്ങനെ പിരിക്കാൻ പാടില്ല. സുദ്ധ്യുപാസ്യഹ എന്നൊരു പദം കണ്ടു കഴിഞ്ഞാൽ സുധി പ്ലസ് ഉപാസ്യഹ അങ്ങനെ പിരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഉപാസ്യഹ എന്ന് പിരിച്ചുകൂടാ. അത് വരണമെന്നുണ്ടെങ്കിൽ പല സന്ധി കാര്യങ്ങളും നടക്കും. പിന്നെ പരമാവധി നമുക്ക് തുടങ്ങാമെന്നുള്ള ഇതാണ്, സുധി പ്ലസ് ഉപാസ്യ അങ്ങനെ. പിന്നെ ചെയ്തു കഴിഞ്ഞാലോ അത്ര വരെ വരത്തുള്ളൂ, സുദ്ധ്യുപാസ്യ വിസർഗം വരത്തിൽ. അതിനി പദമാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സുപ്പ് വന്ന് വിസർഗം വന്നൊക്കെ വരത്തുള്ളൂ. അതുപോലെ ധാത്രംശ ധാത്ര പ്ലസ് അംശ ധാത്ര പ്ലസ് അംശ അതിനെ പിരിച്ചെഴുതുക ധാത് ധാത് കോമ അറു പിന്നെ അംശയുന്ന ആയ ഇങ്ങോട്ടെടുക്കുക അവിടെ ആയുടെ മേലിൽ കുത്തിട്ടാലും കുഴപ്പമില്ല അതിന്റെ ഫലത്തിന് അനുസ്വാരമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ആയുടെ ആവശ്യമുള്ളൂ അനുസ്വാരത്തിന്റെ ആവശ്യമുണ്ട് ഇനി അവിടെ വരുന്നു ഈ കോയണച്ചി ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണു വരുന്നു അച്ചു പരമിരിക്കെ ഇവിടെ ഇക്കിലെ ഇറുകാരമിരിക്കുന്നു എണ്ണു വരണം സ്ഥാനയാന്തരം നിന്നു ഹൃഡുരഷാന മൂർധ ഇർഗാരത്തിന്റെ സ്ഥാനത്ത് എന്തുവരും രേഖം വന്നു ഇനി കൂട്ടിച്ചേർത്തെഴുതുക ഇവിടെ ശ്രദ്ധിക്കണം എഴുതുമ്പോൾ എന്താണ് ആദ്യം റിന്റെ പരത്തിൽ ആ വന്ന് രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് കിട്ടിയാൽ ഉടൻ നമ്മൾ സന്ധി ഇവിടെ ചെയ്തേ പറ്റും ഇവിടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇത് വികല്പ സന്ധിയല്ല നിത്യസന്ധിയോ റിന് രേഖം വന്നു അപ്പോ രു എന്ന് പറയുന്നത് പരത്തിലിരിക്കുന്ന ആയോട് കൂട്ടിച്ചേർക്കണം പക്ഷേ ലിപിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു എന്ന് പറയുന്നതിന്റെ മുമ്പിൽ സ്വരമില്ലെങ്കിൽ ഒരു പൂർവത്തിലിരിക്കുന്ന വ്യഞ്ജനത്തിന്റെ അടിപ്പും ലിപി അങ്ങനെയാണ് എഴുതുന്നത് ലിപിയിൽ ഉച്ചാരണത്തിലല്ല അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് തായിൽ അടിയിൽ ഒരു വര കൊടുത്തത് ലിപി അങ്ങനെയുള്ളൂ ധാത്രംശ എന്തുകൊണ്ട് രേഖത്തിന് മുമ്പിൽ സ്വരമില്ല അപ്പോൾ അത് അടിയിലേക്ക് പോയേ പറ്റും അപ്പൊ ലിപിയിൽ എഴുതുന്നത് ശ്രദ്ധിക്കണം ധാത്രംശ ഇനി ഇതുപോലെ ലാകൃതി എഴുതുക ഋ ആകൃതി എന്നാണ് ഇനി ഉദാഹരണം കിട്ടാത്തതുകൊണ്ട് ഒരു ഉദാഹരണം കൃത്രിമമായി ഉണ്ടാക്കിയാണ് ലാകൃതിക്കൊന്നും ഉദാഹരണമില്ല ഋ പ്ലസ് ആകൃതി ദീർഘമുണ്ട് ആകൃതി ആകൃതി ഇനി അതിനെ പൂർവ്വത്തിൽ പിരിക്കാനൊന്നുമില്ല അവിടെ ഒരു സ്വരമേ ഉള്ളൂ എല്ലാവർ ഇതിനൊരു ഉദാഹരണം കിട്ടാത്തതുകൊണ്ട് ഒരു കൃത്രിമ ഉദാഹരണം ഉണ്ടാക്കിയാണ് എല്ലാവർക്കും പ്ലസ് അവിടെ ആ കഴിഞ്ഞൊരു കോമ ഇടുക കൃത്തി ഇവിടെ ശ്രദ്ധിക്കുക ഇക്കോ ഇണച്ചി ഇക്കിന് എണ്ണ് വരും അച്ചി സംവിധായം ഇവിടെ ഇക്കിലെ ഋ ഇരിക്കുന്നുണ്ട് അയോണ് ഋക്ക് അതാണ് ഇരിക്കുന്നത് സ്വരം ഋ കഴിഞ്ഞ് വരുന്നത് പരത്തിലെന്താണ് അച്ചിലെ ആ ഇല്ലെങ്കിലും ആയുണ്ട് അപ്പോൾ അവിടെ വരും തുല്യാസി പറയുന്ന സവർണം അണത് സവർണ സ്ഥിതി അപ്രത്യേക അപ്പോൾ ആ ഇരുന്നാലും ഇക്കോ ഇണച്ചിക്ക് പ്രവർത്തിക്കാം ഇനി ഋ നേത ആദേശം വരും എണ്ണയെന്ന് സ്ഥാനാന്തരതമ ഋതുല സ്ഥാനാന്ത ലു ഉണ്ട് അപ്പൊ ഋവിന്റെ സ്ഥാനത്ത് ലു വന്നു ആയ കൂട്ടിച്ചേർത്തു ലാകൃതി അപ്പൊ ഇവിടെ ഈ ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കാം ശരിക്കും മനസ്സിലാക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇവിടെ അല്ല ആകൃതി ഹി എന്ന് വരാൻ പാടില്ല ആകൃതി തന്നെ വരാൻ പാടുള്ളു അതുവരെ എത്താവും വിസർഗം പാടില്ല പിന്നെ ഇനി പല കാര്യങ്ങളും വന്നിട്ടേ വിസർഗം വരാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് എഴുതുന്ന ശബ്ദത്തിൽ വിസർഗം എഴുതാൻ പാടില്ല കാരണം ഇനി സൂത്രങ്ങൾ പ്രവർത്തിക്കണം ലാകൃതി എന്നേ എഴുതാവും നേരത്തെയും അങ്ങനെയാണെന്നാണ് ധാത്രംശ എന്ന് പറയുന്ന നടത്തി വിസർഗം എഴുതിയിട്ടുണ്ടോ ആ അത് മാറ്റണം അംശ വിസർഗം പാടൽ അതൊക്കെ ഒടുവിലെ വരത്തുള്ളൂ സമാസം വന്നു കഴിഞ്ഞ് പദസഞ്ജ വന്ന് സ്വാദുത്പത്തി വന്ന് വിസർഗം വരും അതുവരെ ഇങ്ങനെ എഴുതാവും സുധീഭി ഉപാസി. ഇതിന്റെ അർത്ഥമാണ് സന്ധ്യയുമായിട്ട് ബന്ധമില്ല. സുധീഭി ഉപാസ്യ, ഇത് തത്പുരുഷ സമാസം എന്ന് വരും. അതാണ് സുധി ഉപാസ്യ എന്ന് കണ്ടുകഴിഞ്ഞാൽ സമാസം നമ്മൾ അറിഞ്ഞിരുന്നാലേ അർത്ഥം മനസ്സിലാവും. സുധീഭി ഉപാസ്യ എന്ന് വിഗ്രഹിക്കണം, പിരിക്കല്ല ചെയ്യേണ്ടത്, സമാസം ചെയ്യണം. സമാസത്തിന്റെ പ്രക്രിയയിൽ ഒരു ഭാഗത്ത് സുധി പ്ലസ് ഉപാസ്യ എന്ന് വിസർഗമില്ലാതെ വരും. അതാണ് ഇവിടെ ഉദാഹരണം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമാസം പൂർത്തിയാകത്തുമില്ല. സുധി നല്ല ബുദ്ധിയുള്ള ഒരാൾ, ഉപാസ്യ ഉപാസിക്കപ്പെടുന്നവൻ ആരാണ്? വിഷ്ണു. ശ്രീകൃഷ്ണൻ എന്ന് വേണമെങ്കിലും പറയാം. അതാണ് ഇവിടെ കുറച്ചുകൂടെ യോജിക്കുന്നത്. മധ്വരി എന്ന് പറയുന്നിടത്തോ ഇത് ചതുർത്ഥി തത്പുരുഷൻ. മധോഹോ അരി, മധു എന്ന് പറയുന്ന അസുരന്റെ അരിശത്രു. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ സമാസം ചെയ്യും. സമാസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ വരും, മധു അരി എന്ന് വരും, സന്ധി ചെയ്യും. അതും മുമ്പ് പറഞ്ഞാണ് തന്നെ വിഷ്ണു ആണ് മധുവിന്റെ അരി. അടുത്ത് ധാത്രംശ, ധാതു അംശ, ഷഷ്ടി സമാസം. ധാതാവിന്റെ ബ്രഹ്മത്തിന്റെ അംശമായിരിക്കുന്നവൻ, ബ്രഹ്മാവിന്റെ പൊക്കിൾ പൊടിയിൽ താമരയിൽ ഇരിക്കുന്നവൻ. അതുകൊണ്ടാണ് ധാതു, ധാതാവിന്റെ അംശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും വിഷ്ണു തന്നെ. അവിടെയും എന്തോരും വിഗ്രഹിക്കുന്നു, സമാസം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ധാതൃ അംശ എന്ന് വരും, അവിടെ സന്ധി ചെയ്യും. അതിനെയുള്ള ഉദാഹരണം അവസാനം ധാത്രംശ എന്ന് രൂപം. അതും വിഷ്ണു തന്നെ. അടുത്ത് ലാകൃതി. ലാകൃതി എന്നുള്ള കഥ ശ്രദ്ധിക്കുക. ലാ എന്ന് പറയുന്നത് ഋന്ന് ലാ വന്നാണ്, സ്വരം പോയി ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന വ്യഞ്ജനമാണ്, മധ്യമമാണ്, എണ്ണൽപ്പെട്ട ലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതെങ്ങനെ വിഗ്രഹിക്കും? ഋ ആകൃതി രൂപ ആകൃതർ യസ്യ എന്ന് വിഗ്രഹിക്കുന്നു. ഇങ്ങനൊരു പദമൊന്നും ഉണ്ടാക്കിയിട്ടല്ല, ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ കൽപ്പിച്ചു കൂട്ടിയെടുക്കുന്നതാണ്. ലൃ ആകൃതി രൂപ ആകൃതി യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ബഹുവ്രീ സമാസം വരും. അതിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലൃ പ്ലസ് ആകൃതി എന്ന് വരും. സമാസത്തിൽ ഒരുപാട് സൂത്രം പഠിക്കുന്നു, അതുവരെ എത്താൻ ലൃഗന് ലാ ആദേശം വരും, ലാകൃതി എന്ന് വരും. അപ്പൊ ഋന്റെ ആകൃതി പോലെയുള്ള ആകൃതിയോട് കൂടിയവൻ ആരാണ്? വിഷ്ണു. വിഷ്ണുവിന്റെ ആകൃതി എന്ന് പറയുന്നത് ഋന്റെ ആകൃതി പോലെയാണ്. അല്ലെങ്കിൽ അവിടെ നോക്കുക, ഋ പോലെയല്ലേ ഇരിക്കുന്ന വിഷ്ണു? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഋന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിന്റെ ആകൃതിയിലാണ് വിഷ്ണു ഇരിക്കുന്നതെന്ന് സംശയമുണ്ട്. കാരണം വിഷ്ണുവിന് ഇങ്ങനെ ഒരു ആകൃതിയില്ല. പക്ഷെ ഉണ്ട് എവിടെ? വിഷ്ണു ശ്രീകൃഷ്ണാവതാരത്തിൽ ഗോപികമാരുമായിട്ട് നൃത്തം ചെയ്യുമ്പോൾ ഇതുപോലെ ഒരാകൃതി വരും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതാണ് പറയുന്നത് ലൃ ആകൃതി രൂപ ആകൃതി യസ്യ. ലാകൃതി നൃത്തം ചെയ്യുന്ന പോസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ വളഞ്ഞിരിക്കത്തില്ലേ? അതാണ് ലാകൃതി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. പണ്ഡിതന്മാരുടെ വിനോദമാണ് ഇങ്ങനെയൊക്കെ സ്ഥിതീകരിക്കുന്നു. അപ്പോ ഇഗോ എനർജി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞു. ഇനി ഇതിലൊന്നും തന്നെ ശേഷിക്കുന്നു. അപ്പൊ ചോദിക്കും, പിന്നെ ഈ ബാക്കി കിടക്കുന്നു തസ്മിൻ നിർദ്ദിഷ്ട പൂർവസ്യ, അതെല്ലാം ഞാനൊന്ന് വായിക്കാം. വായന മാത്രമേ ഉള്ളൂ, ഇപ്പൊ വിശദീകരിക്കത്തില്ല. തസ്മിന്നിതി നിർദ്ദിഷ്ടേ പൂർവസ്യ സപ്തമീ നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അവ്യവഹിതസ്യ പൂർവസ്യ ബോധ്യം സ്ഥാനേ അന്തരതമഃ പ്രസംഗേ സതി സദൃശതമ ആദേശ സ്യാത്. സ്പഷ്ടം ഇതി പൂർവധകാരസ്യ ദകാരഹ സംയോഗാന്തസ്യ ലോപഹ സംയോഗാന്തം യത് പദം തദന്തസ്യ ലോപഹ സ്യാത് അലോ അന്ത്യസ്യ ഷഷ്ഠി നിർദ്ദിഷ്ടോ അന്ത്യസ്യ അല ആദേശഃ സ്യാത് ഇതി യലോപേ പ്രാപ്തേ യണ പ്രതിഷേധോ വാച്യ സുദ്വിപാസ്യ മധ്വരി ധാത്രംശ ലാകൃതി. ഇപ്പം ഞാൻ വായിച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിത് അങ്ങോട്ട് വിശദീകരിച്ചു കഴിഞ്ഞാൽ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കും. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ശുദ്ധിവാസിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഓരോ ഉദാഹരണങ്ങളെല്ലാം പണ്ഡിതന്മാർ 150, 200, 300, 350, 400 രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചു കളയും. അതൊക്കെ അവർക്കൊരു വിനോദമാണ്. ഇതിലൊക്കെ ഒരു 400 രൂപ ഒക്കെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉപയോഗമില്ല. പിന്നെ വ്യാകരണം കൊണ്ടുള്ള ഒരു കളി. ഇപ്പോ അങ്ങനെ കളിക്കുന്നതിനുള്ള വ്യാകരണം ഇപ്പം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. ഇതുപോലെ നമുക്ക് ശ്ലോകങ്ങൾ കാണുമ്പോൾ പദം പിരിക്കുന്നതിന് ആവശ്യമായി വരുന്ന സന്ധികൾ, അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ധി, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ സന്ധി പിരിച്ചതിന് ശേഷമല്ലേ പിന്നെ ദിത്വം എവിടെ വരുന്നു, പിന്നെ അതിനെന്താ ആവശ്യം വരുന്നു, ഇതൊക്കെ പിന്നീടല്ലേ മനസ്സിലാകും. ആവശ്യമനുസരിച്ച് പോകുക. അല്ലാതെ സൂത്രക്രമം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ വിഷമിക്കും, മനസ്സിലാകത്തുമില്ല. പിന്നെ ഇതിൻ്റെ വ്യാകരണം എന്ന് പറയുന്നത് ഈ വേദാന്തം പോലെയല്ല. പക്ഷാത് ഊർധ്വം ആ വൈയാകരണ, ഒരു പക്ഷം ഇത് കൈകാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് മുഴുവൻ നഷ്ടപ്പെടുമെന്നാണ്. ഇനിയിപ്പം 3-4 ദിവസത്തേക്ക് ഇതില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. വ്യാകരണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിചാരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല. മറ്റു പല കാര്യങ്ങൾ വരും, പല കാര്യങ്ങളും മുടക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് പഠിക്കുന്നവർ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഇത് സ്വയം വായിക്കുകയോ പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യണം. വായിക്കുന്നവർ നമ്മളിവിടെ പഠിക്കാത്ത സൂത്രങ്ങളും ചേർത്ത് വായിക്കണം, അർത്ഥം മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളം വ്യാഖ്യാനം നോക്കി അർത്ഥം മനസ്സിലാകും. വായിക്കുമ്പോൾ ചേർത്ത് വായിക്കണം. എല്ലാ ദിവസവും പഠിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിച്ച് ആരും കൃതാർത്ഥന്മാരാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2-3 ഉദാഹരണം കൂടെ കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പറഞ്ഞ കാര്യങ്ങളിൽ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഇവിടെ ക്ലാസ് നടക്കുന്നോ ഇല്ലയോ എന്നുള്ള ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വയം പഠനം നിർത്താൻ പാടില്ല. ഈ പഠിച്ചത് പഠിച്ച കൂടാതെ വേറെ ഏതെല്ലാം ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതെല്ലാം റെഫർ ചെയ്ത് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ഇതിനുവേണ്ടി മാറ്റിവെച്ചാലേ മുമ്പോട്ട് ഇത് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ പ്രയാസമായി വരും.